നിങ്ങൾ അഡ്മിൻ പാനലിലുള്ള മാന്യ സഹോദരൻ പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കുന്നു. നമുക്ക് അതിൽ വിയോജിപ്പൊന്നുമില്ല. ഒരു പേര് ഞാൻ എൻ്റെ മൊബൈലിൽ സ്റ്റോർ ചെയ്ത് വെക്കാത്തതുകൊണ്ട് പേര് കാണുന്നില്ല. പിന്നെ ചെറിയ മുണ്ടം സ്വദേശിയായ സഹോദരനാണ്. പിന്നെ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിച്ചു. നമുക്ക് അതിൽ വിരോധമൊന്നുമില്ല. ഓക്കെ ഓക്കെ. പിന്നെ ചോദ്യം ചോദിക്കാനെന്ന് പറയാൻ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് ചോദ്യം ഇനി ഞാൻ ചോദിക്കേണ്ടത്? എനിക്ക് ചോദിക്കാനുള്ളതാണ് ഞാൻ ഈ ക്ലിപ്പിൽ സംസാരിച്ചത്. 12 മിനിറ്റ് 52 സെക്കൻഡ് അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ ഞാൻ അതിൽ ഗണ്ണിച്ചു. ആ ഗണ്ണനത്തിൻ്റെ ഇടയിൽ അദ്ദേഹത്തിനോട് ഞാൻ അദ്ദേഹത്തിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളും അതിലുണ്ട്. ഇനി ഞാൻ രണ്ടാമത് ഇനിയും ഒരു ചോദ്യം ഉണ്ടാക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അതല്ല, എൻ്റെ ഈ 12 മിനിറ്റ് ക്ലിപ്പിൽ അദ്ദേഹത്തിന് ചോദ്യങ്ങളൊന്നും ഇല്ലേ? ആ ചോദ്യത്തിൽ അതിൽ ഞാൻ ഉന്നയിച്ചിട്ടുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനല്ലേ? അതിൽ ചോദ്യങ്ങളാണല്ലോ ഉള്ളത്. ഇനി രണ്ടാമത് ഞാനൊരു ചോദ്യമായിട്ടൊരു ക്ലിപ്പ് വേറെ ഉണ്ടാക്കണം എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഞാൻ രണ്ടാമത് ഇനി ഉണ്ടാക്കാം. പക്ഷെ അതൊക്കെ ഒരു സമയം കളച്ചിലാണ്. അതൊന്ന് പറയും കേട്ടോ, വെറുതെ ക്ലിപ്പുകൾ ഉണ്ടാക്കണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും പറയുന്നത് എനിക്കും താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലിപ്പ് അദ്ദേഹം കേട്ടാൽ അദ്ദേഹത്തിന് മനസ്സിലാവുമല്ലോ. അദ്ദേഹം ഇവിടെ എഴുന്നള്ളിച്ചിട്ടുള്ള വാദത്തെ ഞാൻ ഗണ്ണിക്കുകയാണ് ഈ ക്ലിപ്പിൽ ചെയ്തിട്ടുള്ളത്. അഥവാ അതൊരു ചോദ്യമാണ്. അപ്പോൾ അതിനെങ്ങനെ മറുപടി പറയണമെന്ന് അദ്ദേഹം ചിന്തിക്കണം. ആ മറുപടി ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. മറുപടി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് യഥാർത്ഥ മറുപടി ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്തിട്ട് ശരിയാണെങ്കിൽ ശരി വെക്കും, തെറ്റാണെങ്കിൽ അതിനെ വീണ്ടും ഗണ്ണിക്കും. അങ്ങനെ തന്നെയല്ലേ ഇത് മുന്നോട്ട് പോവാം? അപ്പം ഇനി ഞാൻ രണ്ടാമത് ഒരു ഫോർമാറ്റ് ചെയ്യേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളത് അഡ്മിനിസ് പറയണം. ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ ക്ലിപ്പ് തന്നെ ചോദ്യമായിട്ട് അദ്ദേഹം പരിഗണിച്ചിട്ട് മറുപടി പറയാം. പിന്നെ കൂടുതൽ സമയം ഞാൻ എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ക്ലിപ്പുകൾ ഉണ്ടാക്കി. നിങ്ങളിപ്പോൾ നോക്കി, ഞാനിവിടെ സെൻഡാക്കിയിട്ടുള്ള ക്ലിപ്പുകളും യാസിർ മൗലവി ഇവിടെ സെൻഡാക്കിയിട്ടുള്ള ക്ലിപ്പുകളും ഫോട്ടോ ഇമേജുകളും നിങ്ങളൊന്ന് എണ്ണി നോക്കിയാൽ മൂപ്പരതേൻ്റെ ഒരു പകുതി ഞാൻ ഇട്ടിട്ടുണ്ടാവില്ല. അതല്ല എൻ്റെ വസ്തുത.